ൂപോബൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ ഇന്ദ്രോ മായാഭീപുരുരൂപയ്യതേ ഉക്തഹ്യസ്യ ഹരേഹ ശതാദിശേതി അയം വൈ ഹരയോ അയം വൈ ദിശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ച ൂർവമനപരമനന്തരമബാഹ്യം അയമാത്മാ ബ്രഹ്മ സർവാനുഭൂഹി നിത്യനുശാസനം തസ്മാദിന്ദ്രിയവിഷയബാഹുല്യാത്പ്രകാശനൈവചയുക്താനിതാനിനാത്മപ്രകാശനായ യുക്തരഥയോവാചന സ്വവിഷയപ്രകാശനായ ഹേ യസ്മാദസ്യഹരയോ ഭരണാദേന്ദ്രിയാണി ശതാദശാനി ദശച പ്രാണിഭേദബാഹുല്യശതാനി ദശച ഭവന്തി അയം വൈ ഹരയോ ഹരേഹ അതിനർത്ഥം പറഞ്ഞ ഹരണാത് ഇന്ദ്രിയാണി ഹരിക്കുന്നതുകൊണ്ട് ഹരിക്കുന്ന എന്ത് ചെയ്യുന്നു ഈ പ്രത്യേക സ്വരൂപത്തെ വിഷയത്തിലേക്ക് ഹരിക്കുന്നു തന്നെ വിഷയ അഭിമുഖമാക്കുന്നു അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് ഹരി എന്ന് പേര് വന്നു എന്ന് പറയുന്നത് സ്വവിഷയപ്രകാശനായ പ്രവർത്തന്തി ഇന്ദ്രിയങ്ങൾ അതാണ് ചെയ്യുന്നത് അത് അതാതിൻ്റെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ പ്രയത്നം. ഇവിടെ ഇന്ദ്രിയങ്ങൾ അനന്തമാണ്, വിഷയങ്ങളും അനന്തമാണ്. ഇന്ദ്രിയങ്ങൾ എങ്ങനെ അനന്തമാകുന്നു? പ്രാണിഭേദ ബാഹുല്യ പറഞ്ഞു. ജീവന്മാരനന്തമാണ്, ഇന്ദ്രിയങ്ങൾ അനന്തമാണ്, വിഷയങ്ങൾ അനന്തമാണ്. അതുകൊണ്ട് തസ്മാത് ഇന്ദ്രിയ വിഷയ ബാഹുല്യ. പ്രാണികൾ അനന്തമായതുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളും അനന്തമാണ്. തത്തത് പ്രകാശനീവ, അതാത് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് യുക്താനി, അതിനാണ് അത് പ്രവർത്തിക്കുന്നത്. എന്ന ആത്മപ്രകാശനായ ആത്മപ്രകാശനത്തിന് വേണ്ടിയല്ല രണ്ടു തരത്തിലും പറയാം. എല്ലാ ബോധവും എല്ലാ ജ്ഞാനവും ആ തത്വത്തെ തന്നെ പ്രകാശിപ്പിക്കുന്നു, അങ്ങനെയും പറയാം. ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായതുകൊണ്ട് ആ തത്വത്തെ മറച്ചിട്ട് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു എന്നും പറയാം. രണ്ടും പരസ്പര വിരുദ്ധം പോലെ തോന്നുമെങ്കിലും വിരുദ്ധമല്ല. ആത്മതത്വത്തെ മറച്ചിട്ട് ഇത് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. പരാഞ്ചി ഖാനി വിതരണ സ്വയംഭൂ എന്ന് പറയുന്നു. അതാരെ സംബന്ധിച്ച് പറയുന്നതാണ്? അജ്ഞനെ സംബന്ധിച്ച്. സൃഷ്ടാവ് ഇതിനെ ബഹിർമുഖമായി സൃഷ്ടിച്ചു, അതുകൊണ്ട് അത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ, അജ്ഞനെന്നും വിജ്ഞനെന്നും രണ്ടു കൂട്ടരുണ്ട്. അജ്ഞൻ തത്വത്തെ അറിയുന്നില്ല. ആ തത്വത്തെ അറിയാതിരിക്കുന്നിടത്തോളം കാലം അത് ബഹിർമുഖമായി വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. പിന്നെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നെന്ന് ഇവിടെ പറയുന്നു. തത്വജ്ഞനെ സംബന്ധിച്ച് അന്യമായി വിഷയങ്ങളില്ല, അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതും എല്ലാം തത്വത്തെ തന്നെ. അതുകൊണ്ടാണ് രണ്ടു രീതിയിലും പറയുന്നത്. പരാഞ്ചി ഖാനി വതന്ന സ്വയംഭൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അജ്ഞന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. സർവാത്മഭാവത്തിന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് അജ്ഞന്റെ നിലയല്ലല്ലോ, അത് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും എല്ലാ തത്വത്തെ തന്നെ ഗ്രഹിക്കുന്നു. തസ്മാ തൈരേവ വിഷയരൂപേരിയത്തെ വിഷയസ്വരൂപേരിയത്തെ. അപ്പൊ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെയാണ് ഗ്രഹിക്കുന്നത്. അജ്ഞനെ സംബന്ധിച്ച് അവന്റെ സ്വരൂപത്തെ അത് ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടവൻ വിഷയസ്വരൂപേഹി എന്ന പ്രജ്ഞാനഘനേകരസേന സ്വരൂപേണ. പ്രജ്ഞാനഘനേകരസ്വരൂപത്തിൽ അവൻ ഗ്രഹിക്കുന്നില്ല, വിഷയരൂപത്തിലേ ഗ്രഹിക്കുന്നുള്ളു. അത് അനുഭവമാണല്ലോ, ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം, ഈ അനുഭവമുള്ളതാണ്. ഈ അനുഭവത്തെ കണ്ടിട്ട് ആരെങ്കിലും പറയാറുണ്ടോ ഇത് ഞാനാണ്, അല്ലെങ്കിൽ ഇതാണ് പരമാർത്ഥം, ഇതാണ് എന്റെ തത്വം, അല്ലെങ്കിൽ ഇതാണ് സച്ചിദാനന്ദം, അങ്ങനെയാലും പറയാറില്ല. അപ്പൊ അത് അംഗീകരിക്കണം, അജ്ഞന്റെ നിലയിൽ അത് അംഗീകരിക്കണം. പക്ഷെ സർവാത്മഭാവത്തിൽ പറയുമ്പോൾ പറയുന്നത് പ്രജ്ഞാനഘനം തന്നെ. പ്രജ്ഞാനഘനേക രസമാണ്, പ്രജ്ഞാനഘനേക സ്വഭാവമാണ്. ഇതെപ്പോഴിങ്ങനെ രണ്ടായി നിൽക്കും? അജ്ഞൻ ശബ്ദാദി രൂപത്തിൽ ഇതിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, തത്വജ്ഞൻ ഇതിനെ പ്രജ്ഞാനഘനമായി ഏക സ്വഭാവത്തിൽ ഗ്രഹിക്കുന്നു. അത് അജ്ഞനത് കഴിയത്തില്ല, അന്ന സ്വരൂപേണ. അജ്ഞനെ സംബന്ധിച്ചത് സാധ്യമല്ല. സാധ്യമല്ലെന്ന് വെച്ചാൽ അയാൾ അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും സാധ്യമല്ലെന്നല്ല, അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം അതിനെ അങ്ങനെ ഗ്രഹിക്കുന്നതിന് സാധ്യമല്ല. യസ്മാത് ഇന്ദ്രിയാണി പരാഗ് വിഷയ പ്രവൃത്താനി തസ്മാത് തേരവ ഇന്ദ്രിഹി വിഷയരൂപേണൈവ അയം പ്രത്യേകാത്മാ ഗമ്യതേന തു അസാധാരണ രൂപേണ. ഇന്ദ്രിയങ്ങൾ പൊതുവെ ബാഹ്യ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നു. ആർക്ക്? അജ്ഞൻ. അതുകൊണ്ട് ഇന്ദ്രിഹി വിഷയസ്വരൂപൈ, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ഗ്രഹിക്കുന്നു. അവിടെ സ്വസ്വരൂപം തന്നെ വിഷയരൂപത്തിൽ അനുഭവപ്പെടുന്നു എന്നാണ്. ഇന്ദ്രിയേഹി വിഷയസ്വരൂപീരവ അയം പ്രത്യേകാത്മാ ഗമ്യത. ഈ പ്രത്യേകാത്മാവ് തന്നെ അവിടെ വിഷയരൂപത്തിൽ, അവിടെയും മറ്റൊന്നുമില്ല, രണ്ടാമതൊന്നുമില്ലല്ലോ. പ്രത്യേകാത്മാവ് തന്നെ വിഷയരൂപത്തിൽ ഗ്രഹിക്കുന്നു. അതിനകത്തു അസാധാരണ രൂപേണ, പ്രത്യേകാത്മരൂപത്തിലല്ല. അപ്പൊ അജ്ഞനെ സംബന്ധിച്ച് ആത്മീയ വേദ സർവം എന്നുള്ള അനുഭവം ഉണ്ടാവുന്നില്ല. പക്ഷെ അജ്ഞനും ഗ്രഹിക്കുന്നത്, ആജ്ഞാവസ്ഥയെന്ന് ഗ്രഹിക്കുന്നത് ഈ പ്രത്യേക സ്വരൂപത്തിൽ. ഇത് പ്രത്യേക രൂപമാണെന്നറിയുന്നില്ല, വിഷയരൂപത്തിൽ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് രീതിയിലും പറയും, രണ്ട് പ്രക്രിയകളും പറയും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിന് രണ്ടുപേരും ഉദ്ദേശിച്ച് പറയുകയാണ്. ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായതുകൊണ്ട് തത്വത്തെ ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പറയണത് അജ്ഞൻ ഉദ്ദേശിച്ച് പറയുന്നു. ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായി ഗ്രഹിക്കുന്നത് തത്വത്തെ തന്നെ എന്ന് പറയുമ്പോൾ പറയണത് തത്വജ്ഞൻ ഉദ്ദേശിച്ച് പറയുന്നു. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് പരസ്പര വിരുദ്ധമായ കാര്യം പറയുന്നു തോന്നിപ്പോകും. എന്നാൽ പ്രജ്ഞാനഘന ഏകരസേന രൂപേണ, പ്രജ്ഞാനഘനമായി, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് ചർച്ച ചെയ്തു. ആ പ്രജ്ഞാനഘനമായി നമ്മൾ ഉദാഹരണം പറഞ്ഞു സുഷുപ്തിയിൽ. പ്രജ്ഞാനഘനമാണ് ജാഗ്രതത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ എന്താ അവിടെ ആരെങ്കിലും പറയാറുണ്ടോ ആ പ്രജ്ഞാനഘനത്തെയായി ഞാൻ ഗ്രഹിക്കുന്നു? അങ്ങനെ പറയാറില്ലല്ലോ. അവിടെ ശബ്ദം രൂപം രസം ഗന്ധം ഇതിനെയാണ് ഞാൻ അനുഭവിക്കുന്നതെന്നേ പറയാറുള്ളൂ. ഏവം ദ്രഹ്യായ അന്യഹ പരമേശ്വര അന്യേ ഹരയ ഇത്യേവം പ്രാപ്തേ ഉച്ചേതി. ഇങ്ങനെ സ്വാനുഭവത്തിന് നൽകി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏവന്ദ്രഹി താൻ പ്രത്യേക സ്വരൂപനാണ്, പ്രത്യേക ആത്മാ എന്ന് പറയുന്നത് തന്നെയാണ്, ഇന്ദ്രിയങ്ങൾ തൻ്റേതാണ്. അപ്പോൾ പ്രത്യേക രൂപനായിരിക്കുന്ന താൻ തന്നെ ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്യഹ പരമേശ്വരോ അന്യഹരയ ഇത്യേവം പ്രാപ്തേ. അപ്പോൾ താൻ വേറെ, ഇന്ദ്രിയങ്ങൾ വേറെ, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന വിഷയങ്ങൾ വേറെ, അങ്ങനെ വരും. പൂർവക്ഷമാണ് ഇത്യവും പ്രാപ്തേ ഉച്ചതേ. ഇവിടെ അദ്വൈതത്തിൽ ഒരു തരത്തിലുള്ള ഭേദം അംഗീകരിക്കുന്നില്ല, ഒരു കാലത്തിലും ഭേദത്തെ അംഗീകരിക്കുന്നില്ല, ഭേദവത്തെ വാസ്തവത്തെ അംഗീകരിക്കുന്നില്ല. അന്യഹ പരമേശ്വരോ അന്യഹരേഹ തത്വമസി, താനാ തത്വമാണ്. തത്വം എന്ന് പറയുമ്പോൾ പരമേശ്വരൻ. താൻ പരമേശ്വരനായിക്കൊള്ളട്ടെ, സർവത്തെയും ഗ്രഹിക്കുന്നവനായിക്കൊള്ളട്ടെ, അദ്വൈതിയോട് ദ്വൈതിക്ക് യോജിക്കാൻ പ്രയാസമുള്ളൊരു ഭാഗം ഇതാണ്. പക്ഷെ താൻ അങ്ങനെ പരമേശ്വരാണെന്ന് സമ്മതിച്ചാലും താൻ വിഷയത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് വിഷയങ്ങൾ തന്നെ അന്യമാണല്ലോ, അതുകൊണ്ടല്ലേ അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നത്. ആരെങ്കിലും പറയാനുണ്ടോ ഞാൻ ശബ്ദമാണ്, ഞാൻ സ്പർശമാണ്, രൂപമാണ്, രസമാണ്, ബന്ധമാണ്, അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. തൻ്റെ എന്നേ പറയാറുള്ളൂ. തൻ്റെ എന്ന് വെച്ചാൽ താൻ അനുഭവിക്കുന്ന എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവ വിഷയമാകുന്ന, അങ്ങനെ പറയാറുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരും പരമേശ്വരൻ, പ്രത്യേക സ്വരൂപനായിരിക്കുന്ന പരമേശ്വരൻ, താൻ അന്യനാണ്, ഇവയെല്ലാം വേറെയാണ്, അത് വരാൻ പാടില്ല. പരമേശ്വരൻ എന്ന് തന്നെ അറിയുമ്പോൾ താൻ നിത്യനായി സത്യമായി, പിന്നെ അറിയുന്നതൊക്കെ എന്താണ്? മിഥ്യയായി. അത് വരാൻ പാടില്ല. അന്യപരമേശ്വരോ അന്യഹരേഹ, പരമേശ്വരൻ അന്യനാണ്, ഇതെല്ലാം അന്യമാണ്, ഐത്യവും പ്രാപ്തേ ഉച്ചതേ. അത് വരാൻ പാടില്ല, ഭേദം വരാൻ പാടില്ല. അയം വൈ ഹരയോ അയം വൈ ദശിച്ച സഹസ്രാണി ബഹൂനിച്ച അനന്താനിച്ച. ദശച സഹസ്രാണി ബഹൂനി അനന്താനി, ദശസഹസ്രം എന്ന് പറയുന്ന വളരെയുണ്ട്, അനന്തമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവ പ്രാണിഭേദമനുസരിച്ച് ഇത് അനന്തമാണല്ലോ, ഇന്ദ്രിയങ്ങളും മറ്റും. പ്രാണികൾ അനന്തമാണ്, വിഷയങ്ങളും അനന്തമാണ്. അപ്പോൾ ഇത് പരസ്പര ഭിന്നമാണെന്ന് വരുമ്പോൾ കിംബഹുന പിന്നെന്താ? തദേത ബ്രഹ്മ. പ്രാണികൾ അനന്തമാണ്, ഈ വിഷയങ്ങൾ അനന്തമാണ്, ശരി. പക്ഷെ ഇതൊക്കെ എന്താ, പിന്നെന്താണോ? ഇതെല്ലാം ഒരു തത്വം തന്നെ. ഭിന്നമായി ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു തത്വം തന്നെ. തദേത ദൂരമായ ആത്മാ, അത് തന്നെയാണ് താൻ. ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ സങ്കല്പം വന്നു. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അപരിചിതമായൊരു സങ്കല്പം മനസ്സിൽ വരും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നു താൻ തന്നെയാണ് ആത്മാ, അത് തന്നെയാണ് താൻ. അപൂർവം നാസ്യ കാരണം പൂർവം വിദ്യദൈത്യ അപൂർവം. ഈ അപൂർവത്തിന് വേറെ അർത്ഥമുണ്ട്, അപൂർവം എന്ന് പറയുന്നു, അധിഷ്ഠ സംസ്കാരം. ഇവിടെ അർത്ഥത്തിലുള്ള പറയുന്നു, നാസ്തി കാരണപൂർവം വിദ്യതേത്തി അപൂർവം. അതിൻ്റെ തന്നെ അർത്ഥം രസകരമാണ്. നാസ്യ കാരണം പൂർവം വിദ്യതേ, അതിന് കാരണമില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപൂർവം എന്ന് വെച്ചാൽ അത് കാര്യമുണ്ടെന്ന്. ആ പൂർവം എന്ന് വെച്ചാൽ എന്നാ പൂർവം കാരണമില്ല എന്ന് പറഞ്ഞാൽ കാര്യമല്ല അത്. നാസ്യ അപരം കാര്യം വിദ്യതേത്തി അനപരം, അനപരം പരമല്ല എന്ന് വെച്ചാൽ എന്താണ്? അത് കാരണമല്ല, കാര്യമുണ്ടെങ്കിലേ കാരണമാവും. അപൂർവം എന്ന് വെച്ചാൽ കാര്യമല്ല, അനപരം എന്ന് വെച്ചാൽ കാരണമല്ല. നാസ്യപരം കാര്യം കാര്യമില്ലാത്തത് കാരണമല്ല. ആപേക്ഷികം എന്ന് പറയുന്ന ഇതാണ്, കാര്യമുണ്ടെങ്കിലേ ഒന്ന് കാരണമാകും, കാരണമുണ്ടെങ്കിലേ ഒന്ന് കാര്യമാകും. അപൂർവം അനപരം മന്ത്രത്തിൽ പറയുന്നു, തദേതദ്രം അപൂർവം അനപരം അനന്തരം. നാസ്തി ജാത്യന്തരം അന്തരാളെ വിദ്യതേത്തി അനന്തരം. ഇതിനന്തരാളമില്ല. നാസ്തി ജാത്യന്തരം അന്തരാളി വിദ്യത, മറ്റൊരു ജാതി ജാത്യന്തരം എന്ന് ചന്യ ജാതി ഇല്ല. അതുകൊണ്ട് ഇത് അനന്തരമാണ്. ഇതിന് അന്തരാളുമില്ല. അതാണ് അവയവങ്ങളുള്ളതിന് അന്തരാളം വരും, ഇട വരത്തും. നിരവയവും നിർഗുണവുമായിരിക്കുന്നു എങ്ങനെയാ വരുന്നത്? അവയവമുള്ള എല്ലാത്തിനും അന്തരാളം. ആകാശത്തിന് പോലും പറയാം അന്തരാളം. നമ്മൾ പറയാം ആകാശത്തിന്റെ മധ്യത്തിൽ സൂര്യൻ എന്ന് പറയാറില്ലേ, ആകാശ മധ്യത്തിൽ സൂര്യൻ. എന്തുകൊണ്ട്? ആകാശം സാവയവും ആവയവും ഉള്ളതാണ്, അതുകൊണ്ടാണ് അതിന് മധ്യത്തിലിരിക്കാൻ പറ്റുന്നത്. ഇത് അങ്ങനെ അവയവമുള്ളതല്ല, അതിനകവും പുറവും ഇല്ല, മധ്യം അങ്ങനെയൊന്നുമില്ല. ഇടയില്ല എന്ന് ചുരുക്കം, അനന്തരമാണ്. അതുകൊണ്ടാണ് ഇവിടെ ജീവാത്മ പരമാത്മ ഭേദത്തെ അംഗീകരിക്കാത്തത്. ജീവാത്മ പരമാത്മ ഭേദത്തെ അംഗീകരിക്കുന്നവർക്കെല്ലാം ഈശ്വരൻ, ഈശ്വരനൊരു സ്ഥാനം വേണം, വൈകുണ്ഠം കൈലാസമൊക്കെ വേണം. ആ ഈശ്വരന് വേണമെങ്കിൽ ജീവന് സവിജ്യത്തെ പ്രാപിക്കാം, ഏകീഭവിക്കാം. അവിടെ അന്തരാളമുണ്ട്. ഒന്നിനും മറ്റൊന്നിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, മത്സ്യത്തിന് ജലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ ഇട വേണം, അന്തരാളം വേണം. നമ്മൾ സാധാരണ പറയാറില്ലേ, അയാൾ ഈശ്വരനെ പ്രാപിച്ചു എന്ന് പറയും. മത്സ്യം ജലത്തെ പ്രാപിച്ചു, സമുദ്രത്തെ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ അന്തരാളശൂന്യനാണ്. അപ്പൊ എങ്ങനെ അതിലേക്ക് പ്രവേശിക്കുന്നു, പ്രാപിക്കുന്നു? എന്തുകൊണ്ട് അന്തരാളശൂന്യനാകുന്നു? അവിടെ അവയവമില്ല. അവയവം ഉണ്ടെങ്കിൽ അത് ഇല്ലാതായി പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. ലൗകികമായ ഏതിനും അവയവമുണ്ട്. ലൗകികമായ ഒന്നിൽ ഏറ്റവും മികച്ചത് എന്ന് കരുതേണ്ടി ഒരു ഈശ്വരന് അവയവമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതങ്ങനെയല്ല, അതനന്തരമാണ്. അതുകൊണ്ട് ഈശ്വരനെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയുന്നു. പരമാത്മ സായുജ്യം നേടി എന്നൊക്കെ പറയുന്നു. അതിനകത്തേക്ക് പ്രവേശിച്ചു, ഒന്നായി വിലയിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, ഇതൊന്നും അവിടെ അടക്കത്തില്ല, അർത്ഥത്തിലല്ല പറയുന്നു. നാസ്യ ജാത്യന്തരം, ഇത് അനന്തരമാണ്, അത് അവിടെ സാധിക്കത്തില്ല. അപൂർവം, അനപരം, കാര്യമല്ല, കാരണമല്ല, അനന്തരമാണ് അതിൽ. സാധ്യമല്ല ഈശ്വരനെ പ്രാപിക്കുക എന്ന് പറയുന്നത്, ആ അർത്ഥത്തിൽ സാധ്യമല്ല. ഈശ്വരൻ അവിടെ അവകാശമുള്ള ഒരു വസ്തുവല്ല. ആകാശം അവകാശമുള്ള വസ്തുവാണ്, എട അവിടെ അതിന് സൂര്യന് നിൽക്കാം, ചന്ദ്രന് നിൽക്കാം, എല്ലാവർക്കും നിൽക്കാം. ഇത് അവകാശ ശൂന്യമാണ്, അങ്ങനെയൊന്നുമില്ല, അവകാശം എന്ന് പറയുന്ന ഒന്നല്ല, കേവലമായൊരു തത്വം. സർവാധാരമായിരിക്കുന്ന വസ്തു തത്വം എന്നുള്ള ശബ്ദങ്ങളൊക്കെ അപര്യാപ്തമാണ്. അതുകൊണ്ടാണ് പല ശബ്ദങ്ങളിങ്ങനെ വയ്ക്കുന്നത്, അപൂർവം, അനപരം, അനന്തരം. ഒരു ശബ്ദാർത്ഥം ഇതിന് പര്യാപ്തമല്ല, ഒരു ശബ്ദാർത്ഥം കൊണ്ട് ഇത് വ്യക്തമാക്കാൻ കഴിയത്തില്ല. പരമാർത്ഥത്തിൽ ഇതൊരു ശബ്ദാർത്ഥമല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പല ശബ്ദങ്ങളിങ്ങനെ, ഒന്ന് പറയുമ്പോൾ മറ്റൊന്നിനെ നിഷേധിക്കും, അത് പറയുമ്പോൾ വേറൊരർത്ഥം അവിടെ പ്രാപ്തമാകും, അതിനെ നിഷേധിക്കാൻ വേറൊരു വാക്ക് ഉപയോഗിക്കും. പരമാർത്ഥം എന്ന് പറഞ്ഞാൽ ശരിയാവും, തത്വം എന്ന് പറഞ്ഞാൽ ശരിയാവും, ഒരു ശബ്ദം കൊണ്ടും പറയാൻ കഴിയത്തില്ല. അത് ബോധിപ്പിക്കാൻ വേണ്ടി പല ശബ്ദങ്ങൾ ഉപയോഗിക്കും. അപൂർവം എന്ന് പറഞ്ഞാൽ പരമെന്ന് പറയും, അപ്പം പറയും അനപരം. പൂർവമല്ല പരമല്ല എന്ന് പറയുമ്പോൾ അന്തരം എന്ന് പറയുമ്പോൾ അത് നിഷേധിക്കുന്നു. അങ്ങനെ ജനന്തരം. ഇപ്പൊ ഇതിൽ പിന്നെ ഈശ്വരപ്രാപ്തി എന്നൊക്കെ പറയുന്ന എന്താ? ഇത് അദ്വൈതത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം. മറ്റത് ഈ ജീവന്റെ പ്രപഞ്ചബോധം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രാപ്തി, അപ്രാപ്തി, ഗമനം, ആഗമനം. പ്രാപഞ്ചികമാണ് ഈ വിഷയങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം. ഇത് കണ്ടുകൊണ്ട് നമ്മളിത് ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തിലും ആരോപിക്കുകയാണ്. ഏതുപോലെ ഈ ജീവന് സ്വയം തനിക്ക് കണ്ണും മൂക്കും ചെവിയും ഇന്ദ്രിയങ്ങളും മറ്റുള്ളതുകൊണ്ട്, അതുപോലെ ഈശ്വരന് ഇതൊക്കെ ഉണ്ടെന്ന് കരുതുന്ന പോലെ ഈശ്വരനൊരു വ്യക്തിഭാവം കൽപ്പിക്കുന്ന പോലെ, അത് ജീവന്റെ കൽപ്പനയാണ്, അതിനപ്പുറം ഇല്ല. അതുകൊണ്ടാണ് അത് നിഷേധിച്ച് ബോധിപ്പിക്കുന്നത്. അങ്ങനെയല്ല, അപൂർവം ഇവിടെയെല്ലാം നിഷേധമാണ്. അപൂർവം, അനപരം, അനന്തരം, സർവത്ര നിഷേധമാണ്. അതെന്താണ് എന്നും മനസ്സിലാക്കാൻ നേരിട്ട് സാധിക്കാത്തതുകൊണ്ട് അതെന്തല്ലെന്ന് മനസ്സിലാക്കി തരുന്നു. അല്ലെങ്കിൽ അത് എല്ലാമാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അവിടെ ഈ നിഷേധത്തിൻ്റെ ആവശ്യമില്ല, നഞ്ഞിൻ്റെ ആവശ്യമില്ല, നകാരത്തിൻ്റെ ആവശ്യമില്ല, എല്ലാം അതാണ്. അങ്ങനെ ഇത് ഇത് രണ്ട് രീതിയിലും മാറി മാറി പറയും. അനന്തരം, നാസി ജാത്യന്തരം അന്തരാളെ വിദ്യതേ എന്ന് പറഞ്ഞു. അതായത് ജലമെന്ന് പറയുന്ന ഒരു ജാതിപ്പെട്ട ഒരു വസ്തുവാണ്, ഒരു പ്രത്യേക സ്വഭാവ ഗുണവിശേഷമുള്ള വസ്തു. അതിനകത്ത് മത്സ്യത്തിന് പ്രവേശിക്കാൻ കഴിയുന്നതുകൊണ്ട് അത് മറ്റൊരു പ്രത്യേക സ്വഭാവ ഗുണവിശേഷമുള്ള ഒരു വസ്തു. അപ്പോൾ നമ്മൾ പറയുന്ന എന്താണ്, ജലത്തിൽ മത്സ്യമുണ്ട്, രണ്ട് ഭിന്ന ജാതികളായതുകൊണ്ട് അത് സാധിക്കുന്നത്. അപ്പോൾ അവിടെ അന്തരമുണ്ട്, ജാത്യന്തരമുണ്ട്, അങ്ങനെയല്ല. ഭഗവാനെ പ്രാപിച്ചു, ഭഗവാനിൽ ലയിച്ചു എല്ലാം പറയുന്നത് കാൽപ്പനികമായിട്ടാണ്, വസ്തുനിഷ്ഠമായിട്ടല്ല. അതിലന്തരമില്ല, അങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്. അപ്പൊ ബാഹ്യമായ ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ച് ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ ചില അബദ്ധധാരണകൾ അതോടൊപ്പം കടന്നു വരും. അതിന് നേതി നേതി എന്ന് പറഞ്ഞ് തള്ളിക്കളയും, അല്ല വേറെ വഴിയില്ല. അതുപോലെ തഥാ ബഹിരസിന വിദ്യരേറ്റി, ആ ബാഹ്യം അതിന് ബാഹ്യമില്ല, അന്തരമില്ലെങ്കിൽ ബാഹ്യമില്ല. ചില പറയാറില്ല, ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു, ഈശ്വരനിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയും. ഈശ്വരനിൽ പ്രവേശിച്ചു, വിലയിച്ചു. ചില പറയുന്ന അങ്ങനെ ഞാൻ ഈശ്വരനിൽ സ്ഥിതി ചെയ്യുന്നു, തത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്താ തത്വത്തിൽ സ്ഥിതി ചെയ്യണമെങ്കിൽ തത്വത്തിന്റെ ബാഹ്യമായിരിക്കില്ലേ? എന്നാലേ പറ്റൂ. ഞാൻ കസേരയിലിരിക്കണമെങ്കിൽ കസേരയിൽ നിന്ന് ബാഹ്യമായിരിക്കണം ഞാൻ. ആ തത്വസ്ഥിതി അത് സാധ്യമാകുന്നു. എന്താ അതിന് ബാഹ്യമില്ല, അന്തരമില്ല, ബാഹ്യവുമില്ല. ഓ അയ്യോ, അതെന്താ സാധനം, അത് രണ്ടും അല്ലാത്തത് എന്നേ പറയാൻ പറ്റും. അന്തരം ബാഹ്യം എന്നുള്ള ഇല്ലാത്തത്. അപ്പൊ അതിൽ അങ്ങോട്ട് ലയിക്കാൻ കഴിയത്തില്ല, അതിൽ ഇരിക്കാൻ പറ്റില്ല. പറയാറുണ്ട് തത്വനിഷ്ഠൻ എന്ന് പറയാറുണ്ട്, ആത്മനിഷ്ഠൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഭൂമിയെ സ്ഥിതി ചെയ്യുന്നവനെന്നാണ്. അതുപോലെ തത്വനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താ? തത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. എന്താ അതിന് ബാഹ്യമുണ്ടോ? ആനപ്പുറത്തിരിക്കുന്ന പോലെ തത്വത്തിൽ പുറത്ത് കയറി ഇരിക്കാൻ പറ്റും? വെറും ആലങ്കാരികമായി പറയുന്നു. അവിടെ നിന്ന് ശബ്ദാർത്ഥത്തേക്ക് ഗ്രഹിക്കാൻ പാടില്ല. പിന്നെ എന്ത് ഗ്രഹിക്കണം? നാ നിഷേധത്തിലൂടെ ഗ്രഹിക്കുക. അത് തന്നെ സർവം എന്ന് പറഞ്ഞാലും കിട്ടും. എന്താ സർവം എന്ന് പറയുമ്പോൾ അതിന് പിന്നെ പ്രത്യേകിച്ച് ഒരു ഉള്ളു, ഒരു പുറം അതില്ല. സർവം അതാണ്. സർവത്തിനപ്പുറം എങ്ങനെ പോകാൻ പറ്റും? അത് സാധ്യമല്ലല്ലോ. അനന്തം എന്ന് പറഞ്ഞാൽ അതിന് മറുകരയുണ്ടോ? ഇല്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ബാഹ്യം ും പുനസ്ത നിരന്തരം ബ്രഹ്മ, അന്തരമില്ലാത്ത ആ ബ്രഹ്മ അതെന്താണ്? അപൂർവം, അനപരം, അനന്തരം, അബാഹ്യം, എന്താ ഈ സാധനം? അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് സാധനം പറയുന്ന പോലെ ചിന്തിച്ചാൽ അന്തമില്ല എന്ന് പറയുന്ന പോലെ അന്തം കെട്ടുപോവുകയാണോ ചെയ്യും? അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതെവിടെ ചെന്നെത്തും? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ വയ്യ. എന്തു പറഞ്ഞാലും അത് അതല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചോദിക്കുന്നു, കിം പുനസ്ത നിരന്തരം ബ്രഹ്മ. എന്താണ് അതിന്റെ പാരമാർത്ഥികമായ രൂപം? അത് പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്ന അയം ആത്മാ. അത് ഈ താൻ തന്നെ ഈ പറയുന്ന മറ്റൊന്നിനെ കുറിച്ചുമല്ല. അപൂർവം, അനവരം, അനന്തരം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ അത് പ്രാപ്യമല്ല എന്നും മറ്റും പറയുന്നത്. താൻ തന്നെയാണെങ്കിൽ പിന്നെ ആരാരെ പ്രാപിക്കാനാ? അയം ആത്മാ അയോ എന്ന് പറയുന്നത് പ്രത്യക്ഷമായി നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദാ ഇത് ഈ ആരാണോ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആരാണോ ഈ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആരാണോ ഇതിനെക്കുറിച്ച് അപൂർവനപരം അനന്തരം എന്നെല്ലാം പറയുന്നത്, അവൻ തന്നെയാണ് അയം ആത്മാ. ഈ ഞാൻ എന്നതാണ് അയം ആത്മാ എന്ന് പറഞ്ഞ ഈ ചിന്തിക്കുന്നവൻ തന്നെ അത് തന്നെ. അപ്പൊ ഇത് അങ്ങനെ അന്തം കെട്ടുപോകുന്ന ഒന്നൊന്നുമല്ല. അപൂർവാനപരം എല്ലായിടത്തും നിഷേധിച്ചല്ലോ, എല്ലാത്തിനെയും നാ നാ എന്ന് നിഷേധിച്ചു. നാഹം തന്നെ നിഷേധിക്കാൻ പറ്റത്തില്ല, തന്നെ മാത്രം നിഷേധിക്കാൻ കഴിയത്തില്ല, വേറെ എന്തിനേയും നിഷേധിക്കാം, തന്നെ നിഷേധിക്കാൻ പറ്റില്ല. ബോധമുള്ളപ്പോ നിഷേധിക്കാൻ വയ്യ, ബോധമില്ലാതിരുന്നാലും നിഷേധിക്കാൻ വയ്യ, ബോധമില്ലാത്ത സുഷുപ്തിയിൽ അവിടെയും നിഷേധിക്കാൻ വയ്യ. അതിനെ കുറിച്ചും പറയുന്ന എന്താണ്, ഞാൻ സുപ്തോഹം, ഞാൻ സുപ്തനായി. അവിടെ ഞാനെന്ന് പറയുന്ന ശബ്ദമല്ല, ഞാനെന്ന് പറയുന്ന ആ ശബ്ദത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന ആ തത്വം അത് അനിഷേധ്യമാണ്. അപ്പൊ ഇതിങ്ങനെ ചിന്തിച്ച് ശൂന്യതയിലേക്കോ അന്തമില്ലാത്ത അവസ്ഥയിലേക്കോ ഒന്നുമല്ല പോകുന്നത്, ഇത് തന്നിലേക്ക് തന്നെ വരുന്ന അവസ്ഥയാണ്. അതാണ് പറഞ്ഞത്, ആദ്യം തന്നിൽ നിന്നും ബഹിർമുഖനായി ബാഹ്യമായി ചിന്തിച്ചു തുടങ്ങി. പരാജിത്വാനീവസ്വയം പറയുന്നു, അത് ബഹിർമുഖമായി വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അന്തർമുഖനായി പറയുന്നു, അത് താൻ തന്നെയാണ്. പിന്നെ എങ്ങനെ ബഹിർമുഖമായി ഗ്രഹിക്കാൻ കഴിയും? തത്വം താനാണെങ്കിൽ എങ്ങനെ ബഹിർമുഖമായി ഗ്രഹിക്കുന്നു? താൻ തന്നെയാണ്. അയം ആത്മാ താൻ കോസ്. ആ താനെന്ന് പറഞ്ഞു ആര്? താനെന്ന് പറയുന്ന അന്യനെയാണ്. താൻ ആരാണെന്നൊക്കെ ചോദിക്കാറില്ല. അല്ല, യ പ്രത്യേകാത്മാ സ്വസ്വരൂപം ദ്രഷ്ട ശ്രോത മന്ദ ബോധ വിജ്ഞാത. തന്നെ തന്നെ ഉറപ്പിക്കുകയാണ്. ഈ അന്വേഷണവും എല്ലാം തന്നെ തന്നെ അവസാനിക്കണം. ഈ മനനം തന്നെ തന്നെ അവസാനിക്കണം. പ്രത്യേകാത്മാ പ്രത്യേക സ്വരൂപം അന്തരസ്വരൂപം താനായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരാണ് ദൃഷ്ടാവായിരിക്കുന്നത്, ആരാണോ ശ്രോതാവായിരിക്കുന്നത്, ആരാണോ മന്ദാവായിരിക്കുന്നത്, ബോധാവായിരിക്കുന്നത്, വിജ്ഞാതാവായിരിക്കുന്നത്, എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞങ്ങനെ പറയും. സർവാനുഭൂഹു സർവാനുഭൂഹു സർവരൂപോ അനുഭവരൂപസ്, അങ്ങനെ പറയാം. താനെന്ന് വരുമ്പോൾ വീണ്ടും വന്ന് സങ്കുചിതമായി അങ്ങനെ പറയാം. താൻ താനെന്ന് പറഞ്ഞാൽ നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ ഒരു എന്താണ് ഒരു അഹന്ത, ഒരു അഹംബോധം. താന് പറയാറില്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതെല്ലാം അഹങ്കാരികളാണെന്ന് പറയുന്നു, അങ്ങനെ പറയാറുണ്ട്. അതൊരു സങ്കുചിതമായ ഒരു അഹംബോധത്തിൽ ഒതുങ്ങിപ്പോവും. താനെന്ന് പറയുമ്പോൾ ദൃഷ്ടാശ്രോത അങ്ങനെയുള്ള അനുഭവം ഞാൻ, അപ്പോൾ അത് ഞാനെന്ന് പറയുന്ന ഒരു ബൃഹത്തായ അർത്ഥമല്ല, സങ്കുചിതമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത് നീ എന്ന് പറയുന്നു, അന്യൻ. അപ്പം നീ അന്യൻ ഇതിൽ നിന്നെല്ലാം തന്നെ വേറെയാക്കുന്ന ഒന്നാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ അത് സങ്കുചിതമാണ്. അപ്പോൾ പ്രത്യേക ആത്മാ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കുചിതമായ അർത്ഥം വരും. ഞാൻ അഹംഭാവം. അതുകൊണ്ട് പറയുന്നു സർവാനുഭവ. ഇവിടെ ഈ ഞാൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് ബൃഹത്താണ്. ഞാൻ ബൃഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവം എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഞാനെന്ന് പറയുമ്പോൾ അഹന്തയുടെ ഉദ്ദേശം എന്താ പറയുന്നു? ഇവിടെ ഞാനെന്ന് പറയുന്നത് സർവവും ആണ്. എപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്ന സർവാത്മഭാവം. അവിടെ അഹം ആത്മാ എന്നുള്ള ആ ഭാവത്തെ വിട്ടിട്ട് സർവ ആത്മാ എന്നായി. അങ്ങനെ ഒന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അനുഭവം എന്ന് പറയുന്ന അഹം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അത് നമ്മൾ സാധാരണ പരാതി പറയുന്നുണ്ട്. ശരി, പറയുന്നൊക്കെ ശരിയല്ല, സർവാത്മഭാവം എന്ന് പറയുന്നു. പക്ഷെ സർവാത്മഭാവം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകുന്നുള്ളൂ. ഞാനെന്ന് പറയുന്ന അനുഭവം ഈ സങ്കുചിതമായ വ്യക്തി ഭാവം കൊണ്ട് പരിച്ഛിന്നമായ അനുഭവമാണ്. അത് ശരിയാണ്, ഞാനെന്നുള്ള അനുഭവം എത്ര കാലം ഉണ്ടാകുന്നു അതുവരെ ഈ വ്യക്തി ഭാവം കൊണ്ട് പരിച്ഛിന്നമായ ഒരു അനുഭവം തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പ്രജ്ഞയാണത് ഞാനെന്ന് പറയുന്നത്. അതിനതിന്റെ സ്വഭാവത്തെ വിടാൻ ഒക്കത്തില്ല. ഞാനെന്ന് പറഞ്ഞാൽ നീയൊന്ന് തിരിച്ചു വരത്തില്ല. ഞാനെന്ന് പറഞ്ഞാൽ സർവമൊന്നും വരത്തില്ല. ഞാനെന്ന് പറഞ്ഞാൽ അന്യനെന്ന് വരത്തില്ല. ഞാനെന്ന് പറയുന്ന ആ പ്രജ്ഞ അത് അതിന്റെ സ്വഭാവത്തിലേ ഇരിക്കും, അല്ലെങ്കിൽ ആ പ്രജ്ഞ ഇല്ലാതിരിക്കും. ഞാനെന്ന് പറയുന്ന അനുഭവം സർവ എന്നുള്ള അനുഭവമാകുമോ? ഞാനെന്ന് പറയുന്ന അനുഭവം നീ എന്ന് പറയുന്ന മാറുകയോ അന്യനെന്ന് മാറുന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഞാനെന്ന് പറയുന്ന അനുഭവത്തിന്റെ തത്വം എന്താണെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പറയുക. ഇവിടെ പറയുന്ന തത്വഗ്രഹണത്തെയാണ് പറയുന്നത്. എങ്ങനെ അതിനെ ഗ്രഹിക്കണം? അല്ല, അനുഭവത്തെ മാറ്റാനോ മറിക്കാനോ അല്ല. ആഭരണം എന്നുള്ള അനുഭവം ഈ അനുഭവത്തെ മാറ്റാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, സ്വർണമാണെന്നുള്ളത്. സ്വർണമാണെന്നുള്ള അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ? ആഭരണമാണെന്നുള്ള അനുഭവം മാഞ്ഞു പോകും. ഇല്ല, ആഭരണമെന്ന് പറയുന്ന ആ അനുഭവം നിൽക്കിയ തന്നെ അതിൻ്റെ തത്വ സ്വർണമാണെന്ന് ഗ്രഹിക്കുകയാണ്. അല്ല, സ്വർണമാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഭരണം എന്നുള്ള അനുഭവം കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന അനുഭവം? ആ സ്വർണമാണെന്ന് ഗ്രഹിച്ചിട്ട് അയാൾ പറയും ഇത് സ്വർണമാണ് പക്ഷെ ആഭരണമല്ല. അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ആണോ അനുഭവം? അല്ല, ഇത് സ്വർണമാണ് ആഭരണമല്ല. അങ്ങനെയാണോ? അല്ല, മറിച്ച് ഈ ആഭരണം ഇത് സ്വർണമാണ്. അപ്പോൾ ആഭരണം എന്നുള്ള അനുഭവത്തെ സ്വർണമാണെന്നുള്ള അനുഭവം ഒരിക്കലും നിഷേധിക്കുന്നുണ്ട്. അഹോ എന്ന് പറയുന്ന സ്ഫുരണത്തെ അതിന് നിഷേധിക്കുന്ന കാര്യമല്ല പറയുന്നു. അത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ തത്വത്തെ ഇവിടെ ബോധിപ്പിക്കുന്നു. ആഭരണത്തിൻ്റെ തത്വം സ്വർണമാണെന്ന് ബോധിപ്പിച്ചതുപോലെ. അപ്പോൾ ആഭരണത്തിൻ്റെ തത്വം സ്വർണമാണെന്ന് പറഞ്ഞാൽ എന്താ അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്? ആഭരണം എന്നുള്ളത് തത്വമല്ല, അത് ഗ്രഹിക്കുക. തത്വമല്ല എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അനുഭവം ഇല്ലാതാകുമില്ല. തത്വമല്ല എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഭവം ഇല്ലാതാകുന്നില്ല. ആഭരണത്തിന്റെ സ്ഥാനത്ത് ആഭരണം ഒന്ന് തന്നെയാണ് ആ അനുഭവം. പക്ഷെ അതിന്റെ തത്വം കൂടെ ഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഒരനുഭവത്തെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് വേറെ അനുഭവത്തെ കൊണ്ടുവയ്ക്കുന്നതല്ല നമ്മൾ ധരിക്കുന്നതല്ല, മറിച്ച് ആ അനുഭവത്തിന്റെ തന്നെ വാസ്തവികത തത്വം എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ആഭരണത്തിന്റെ തത്വം സ്വർണമാണെന്ന് അറിയുന്നവൻ ആഭരണ ബുദ്ധി നഷ്ടപ്പെടുത്തില്ല എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. എന്നാൽ അയാളിൽ തത്വബോധം ഉണ്ടായിരിക്കും ചെയ്യും, ഇത് തത്വമാണെന്നറിയും. അതുകൊണ്ടാണ് ഇവിടെ അഹമെന്നുള്ള അനുഭവം അതിനെക്കുറിച്ച് പറയുന്നു. ഈ അനുഭവം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ഒരു സംഗീതമായ അനുഭവം ആയി നിൽക്കുന്നത് കൊണ്ട് നീ അന്യൻ എന്നൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇതിൻ്റെ തത്വം എന്താണ്? ഈ ഞാനെന്നുള്ള അനുഭവത്തിലൂടെ എന്തിനാണോ ഗ്രഹിക്കുന്നത് അത് തന്നെയാണ് സർവവുമായിരിക്കുന്നത്. അത് തത്വബോധം എന്ന് പറയുന്നു. തത്വബോധം എന്ന് പറയുന്നതിന്റെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല. മിഥ്യാബോധം അതിന്റെ സ്വഭാവം അത് മാറത്തുമില്ല. അങ്ങനെ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മാറില്ല. മിഥ്യാബോധം എന്ന് പറയുന്നത് എന്നും അത് മിഥ്യാബോധമായി തന്നെ ഇരിക്കും. തത്വബോധം എന്ന് പറയുന്ന എപ്പോഴും തത്വബോധമായി തന്നെ ഇരിക്കും. പ്രജ്ഞ എപ്പോഴും പ്രജ്ഞ ആയി തന്നെ ഇരിക്കും. പ്രജ്ഞാനഘനം അത് പ്രജ്ഞാനഘനമായി തന്നെ ഇരിക്കും. ഇത് എന്തുകൊണ്ടാണ്? ഇത് രണ്ടും ഒന്നാണ്. ഒന്നാണ് രണ്ട് ഭാവത്തിലിരിക്കുന്നത്. സ്വർണം എന്ന് പറയുന്ന ഒരേ വസ്തു തന്നെ സ്വർണമായും ഇരിക്കുന്നു, അത് തന്നെ ആഭരണമായും ഇരിക്കുന്നു. രണ്ടവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അഹം എന്ന് പറയുന്ന അനുഭവം അതിന്റെ തത്വത്തെ പറയുന്ന എന്താണ്? സർവം. അത് ആ തത്വം, അതിന്റെ തത്വമാണ് സർവമായിരിക്കുന്നത്. അപ്പോ നമ്മുടെ പ്രശ്നം ഇതാണ്. അങ്ങനെ ഇത് തത്വമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അഹം എന്നുള്ള അനുഭവം എന്താ പോകാത്തത്? അത് പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? കാരണം ആ സർവവുമായിരിക്കുന്നത് തന്നെയാണ് അഹമായും ഇരിക്കുന്നത്. രണ്ട് വസ്തുവല്ല. ഇതിന്റെ പ്രയോജനം എന്താണ്? ആ സർവവുമാണെന്നുള്ള തത്വബോധം, അതാണ് പ്രയോജനം. അത് അഹമെന്നുള്ള അനുഭവത്തിന്റെ തത്വത്തെ ഗ്രഹിപ്പിക്കുന്നു. അഹം എന്ന് പറയുന്ന അനുഭവത്തെ അത് എന്താണോ സ്ലേറ്റിൽ ഒന്നെഴുതി അത് മാച്ചിട്ട് വേറെന്നെഴുതുന്ന പോലെയല്ല. അങ്ങനെയുള്ള കാര്യമല്ല. ബാക്കിയൊക്കെ ഓരോരുത്തരുടെ കൽപ്പനകളാണ്. ഈ അഹം എന്ന് പറയുന്ന ബോധം പോകും. അതൊന്നും തത്വജ്ഞാനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല, കൽപ്പനകൾ. അതെന്ന് പറയുന്ന ബോധമെല്ലാം പോകാൻ ഉറങ്ങിയാൽ മതി, അതെല്ലാം പോകും. അതിന് തത്വജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ മനസ്സ് നിരുദ്ധമാവണം, പോകാം. അല്ലാതെ ജാഗ്രതയിൽ അത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെ തത്വബോധം ജാഗ്രതയിലെ ബോധമാണ്. അപ്പം അതിനെ ബോധിപ്പിക്കുകയാണ് എന്താണ് സർവം. അതുകൊണ്ടാണ് രണ്ടുമാണത്, സർവാനുഭവം. സർവരൂപവും അനുഭവരൂപസ്ഥ. അത് സർവരൂപവുമാണ്, അനുഭവരൂപവുമാണ്. അതുകൊണ്ട് ഈ അനുഭവം എന്ന് പറയുന്നത് അഹം എന്ന് പറയുന്ന ഈ സ്ഫുരണമാണ്. പ്രത്യേക അനുഭവം എന്ന് പറയുന്നു. അഹം എന്ന് പറയുന്ന സ്ഫുരണമില്ലേ അവിടെ പിന്നെ പ്രത്യേക അനുഭവം അങ്ങനെ ഒന്നില്ല. അതിന് തെളിവാണ് സുഷുപ്തി. അവിടെ അഹം എന്ന് പറയുന്ന സ്ഫുരണമില്ല, പ്രത്യേക അനുഭവമില്ല. എന്താ? അയ്യോ, അവിടെ ഉണ്ടല്ലോ ആരെങ്കിലും പറയുമോ സുഷുപ്തിയിൽ ഞാൻ? അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് സ്വപ്നമായിരിക്കും. അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ടാണ് അതിനെ സുഷുപ്തി എന്ന് പറയുന്നത്. സ്ഫുരണമില്ല. അനുഭവം എന്ന് പറയുന്നത് അഹം സ്ഫുരണത്തിലൂടെ മാത്രമേ സംഭവിക്കൂ. പിന്നെ ചിലത് പറയും, എന്താണ് അഹം പോയി കേവലമായ അനുഭവം മാത്രമായിരുന്നു. പിന്നെ കേവലമായ അനുഭവം അങ്ങനെ ഒന്നില്ല. അഹം പോയാൽ അനുഭവമില്ല. ജാഗ്രതയിലേ ഉള്ളൂ അനുഭവം. അഹം എന്ന് പറയുന്നതിനെ ആശ്രയിച്ചേ ഉള്ളൂ അനുഭവം, അല്ലെങ്കിൽ ഇല്ല. എന്നാൽ പിന്നെ സുഷുപ്തിയിലോ അങ്ങനെ പറയുന്നത് ഏതോ വാച്ചോ നിവർത്തന്തേ, അത് നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. അനുഭവം എന്ന് പറയുമ്പോൾ അത് വ്യാഖ്യാനിക്കത്തക്കതാണ്. മനസ്സ് എത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ അനുഭവം? പിന്നെ അതിന് അനുഭവം എന്ന് വിളിക്കാൻ പറ്റില്ല. അതിന് അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല. അറിവെന്നോ അനുഭവമെന്നോ അനുഭൂതി എന്നോ ഈ പറയുന്നു, ഇതെല്ലാം ജാഗ്രതയിൽ പരിചയപ്പെട്ട ശബ്ദവും അർത്ഥവുമാണ്. ഇതൊന്നും നമ്മൾ സുഹൃത്തിൽ പരിചയപ്പെട്ടതല്ല. ഏതെങ്കിലും ശബ്ദാർത്ഥത്തെ ആരെങ്കിലും സുഹൃത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആർക്കെങ്കിലും സുഹൃത്തിൽ കണ്ട അനുഭവിച്ച് എന്തിനെങ്കിലും ഒന്നിനെ ജാഗ്രതയ്ക്ക് പറയാൻ പറ്റും? ഇല്ല. എന്തുകൊണ്ട്? അവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, അവിടെ അനുഭവമില്ല. എന്നാൽ പ്രത്യേക രൂപമുണ്ട് അവിടെ. അത് ഏത് രൂപത്തിൽ? അത് മനസ്സിന് വിഷയമല്ല, ബുദ്ധിക്ക് വിഷയമല്ല. അതാണ് ഇവിടെ പറയുന്നത്, സർവ അനുഭവേയവായം അത സർവാനുഭൂപര കാസ്ന്യാ സർവോ ഭവേദേശ ചിന്മാത്രത്വ തഥാനുഭവം. അതിന് ഇത്രയും പറയാൻ പറ്റും, ചിത് മാത്രം എന്നേ പറയാൻ പറ്റും. കേവല ചിത്ത് അത് അനുഭവ രൂപത്തിലുള്ള അല്ല എന്നർത്ഥം. എന്നുവെച്ചാൽ ആ ചിത്തിൽ നിന്ന് അനുഭവത്തെ നീക്കിയാൽ ശേഷിക്കുന്നത്, സുഷുതിയിൽ നിന്നും ജാഗ്രതത്തിനെ നീക്കിയാൽ ശേഷിക്കുന്നത്, അല്ലെങ്കിൽ തുരിയനിൽ നിന്നും ജാഗ്രതത്തിനെ നീക്കിയാൽ ശേഷിക്കുന്നത്. അത് ബുദ്ധിക്ക് വിഷയമായ ഒരു കാര്യമല്ല, അനുഭവമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവിനെ അല്ലെങ്കിൽ സ്വസ്വരൂപത്തെ ഒരിക്കലും അനുഭവിക്കാൻ കഴിയത്തില്ല. അത് അനുഭവത്തിന് വിഷയമല്ല, വാക്കിനും മനസ്സിനും അത് അതീതമാണ്. അവാങ്മനോഗോചരം എന്നെല്ലാം പറയുന്നത് ഈ രീതിയിലാണ്. എന്നാലും നമ്മൾ പറയുന്നതാണ് ആത്മാവിനെ അനുഭവിക്കുന്നു എന്ന് പറയും. അത് ഈ തത്വത്തിന്റെ നിലയിൽ ചിന്തിക്കുമ്പോൾ ആത്മാനുഭവം എന്ന് പറയുന്നത് അസംബന്ധമാണ്, തികച്ചും അസംബന്ധമായ കാര്യമാണ്. അനുഭവ വിഷയമല്ലാത്ത ഒന്നിന്റെ അനുഭവം എന്ന് പറയുന്നത് അസംബന്ധമല്ല. പിന്നെ ഇത് ചിൻ മാത്രം എന്നെന്തുകൊണ്ട് പറയുന്നു? ചിത് മാത്രം അത് അനുഭവ വിഷയമല്ലെങ്കിലും പിന്നെ പറയാനൊന്നേ ഉള്ളൂ, അത് അനുഭവ സ്വരൂപമാണ്. അത് അനുഭവ സ്വരൂപമായതുകൊണ്ട് തന്നെ അത് അനുഭൂതിക്ക് വിഷയമല്ല. ഒരനുഭൂതി ഒരു ഗുരുവിൻ്റെയും ഒരു ആചാര്യൻ്റെയും അനുഭൂതിക്ക് അത് വിഷയമല്ല. ഞാൻ ആത്മാവിനെ അനുഭവിക്കുന്നു എന്ന് പറയുന്നതോ ഈ ഒരു താല്പര്യത്തിലാണ് അത് പറയുന്നതെങ്കിൽ അത് ശുദ്ധ വെടി, ഉണ്ട ഇല്ലാത്ത വെടി അങ്ങനെ പറയും. അല്ല, മറിച്ചാണെങ്കിൽ എല്ലാവർക്കും പറയാം ഞാൻ എന്നെ അനുഭവിക്കുന്നുണ്ട്, അങ്ങനെ പറയാം. ഞാൻ എന്നെ അറിയുന്നുണ്ടല്ലോ, എന്നെ അനുഭവിക്കുന്നുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് അറിയുന്നുണ്ടല്ലോ, ആ രീതി ശരിയാണ്. അതിനപ്പുറം തത്വത്തിന്റെ നിലയിൽ അത് കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് ചിന്മാത്രത്വ തഥാനുഭൂ, അത് ചിന്മാത്രമാണ്, അനുഭവമാണ്. അതുകൊണ്ട് അങ്ങനെ പറയാം. സർവോ അനുഭവ, അതിന് ഒന്നുകിൽ പറയാത് കേവല ചിന് മാത്രമാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയാത് സർവവുമാണ്. ഈ രണ്ട് രീതിയിൽ പറയാം, ഒന്നേ പറയാൻ പാടുള്ളൊന്നുമില്ല. അത് അവിടെയാണ്. അത് കേവല ചിന് മാത്രമാണെന്ന് പറയുമ്പോൾ, കേവല പ്രത്യേക രൂപമാണെന്ന് പറയുമ്പോൾ പറയും ഇതെല്ലാം മിഥ്യയാണ് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഇത് മിഥ്യയാണെന്ന് പറയുന്നത് തെറ്റില്ല, ഇതെല്ലാം മിഥ്യ, കേവലമായ ചിസ്വരൂപം. പക്ഷെ മറിച്ചും പറയാം, എന്താണ് സർവ, അത് സർവവുമാണ്. രണ്ടിനും ഒരു താല്പര്യം തന്നെ. പിന്നെ അത് താൻ കേവലമായ അനുഭൂതി സ്വരൂപമാണ്, ബാക്കിയുള്ള എല്ലാം മിഥ്യയെന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ രണ്ടും പറഞ്ഞത്, എന്താണ് സർവരൂപോ അനുഭവ രൂപസ്ഥ. സർവസ്ഥ അനുഭവിച്ച അത് സർവാനുഭൂപര, അതുകൊണ്ട് പരൻ ആ പരമാർത്ഥ തത്വം. അതിങ്ങനെയാണ്, കേവലമായ അനുഭൂതി സ്വരൂപമാണ്, അതിസമയത് സർവവുമാണ്. കർഷ്ണ്യാ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടെ ഒരു തരത്തിലും വേർതിരിക്കാൻ വയ്യ. അത് കാർഷ്ണ്യമായതുകൊണ്ട് പൂർണ്ണമാണ് എന്ന് പറയാം. പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറയുന്നില്ലേ, അതാണ് കൂടി പറയുന്നത് കാർഷ്ണ്യം. സർവോ ഭവേ ദേശ, അതുകൊണ്ട് അത് പൂർണ്ണമായതുകൊണ്ട് അതിന് സർവം എന്നും പറയാം. കേവലമായ അനുഭവമാണ് അവിടെ, രണ്ടാമതൊന്നില്ല, നേരി നേരി അങ്ങനെയും പറയാം. രണ്ടും ഒന്ന് തന്നെ എന്ന് മനസ്സിലാകുമ്പോഴാണ് അത് അദ്വൈതമാകുന്നത്. കസ്ന്യ സർവോഭവേദേശ ചിന്മാത്രത്വ, അതുകൊണ്ടത് ചിസ്വരൂപമാണ്. അവിടെ ചിത്തെന്ന് പറയുമ്പോൾ, സത്തെന്ന് പറയുമ്പോൾ, ആനന്ദം എന്ന് പറയുമ്പോൾ ഒന്ന് തന്നെ. മൂന്ന് ശബ്ദങ്ങൾക്കും ഒരേ അർത്ഥം തന്നെ, മൂന്നല്ല. സ്വയം താൻ ചിസ്വരൂപനായിരിക്കുന്നു, അതേ താല്പര്യം തന്നെയാണ് സ്വയം താൻ സത്സ്വരൂപനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ. അത് തന്നെയാണ് താൻ സ്വയം ആനന്ദസ്വരൂപനായിരിക്കുന്നു എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് അർത്ഥം. അവിടെ അർത്ഥവ്യത്യാസമില്ല. ആത്മനോ അന്യത്ര സംഭവ്യം പൂർവാദി യതീരിതം. അതായത് ഒരു കാര്യത്തെ അപ്രസിദ്ധം, ലോകപ്രസിദ്ധമല്ലാത്ത പോലെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് തോന്നുന്നു ആ പറയുന്ന എന്തോ ഒരു കാര്യത്തെക്കുറിച്ചാണ് തോന്നുന്നു. ഇവിടെയും ലോകപ്രസിദ്ധമല്ലാത്ത രീതിയിൽ പറഞ്ഞു. എങ്ങനെ? അപൂർവം, അനപരം, അനന്തം, അബാഹ്യം. ഇത് സാധാരണ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലല്ലോ പറയുന്നു, എന്തോ അസിദ്ധമായൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ആണ് ആത്മനോ അന്യത്ര സംഭാവ്യം അപൂർവാദിയ തീറ്റ. അപ്പോൾ അപൂർവാദി ഈ ശബ്ദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തോ ഒന്ന് യത്കിഞ്ചിത്, അങ്ങനെ ധരിക്കരുത് എന്നാണ്. പിന്നെന്താണ് ഈ പറയുന്നത്? എന്തിനാണ് പറയുന്നത്? ആത്മന അന്യത്ര, ഈ കേൾക്കുന്നതിനെ കുറിച്ചായി പറയുന്നു. ശ്രുതിയെ സംബന്ധിച്ച് അതേ ബോധിപ്പിക്കാനുള്ളൂ, കേൾക്കുന്നവനെയാണ് ബോധിപ്പിക്കുന്നത്, അവന്റെ സ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. ബ്രഹ്മാത്മയ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വം എന്നൊക്കെ പറയുന്നത്. ബ്രഹ്മ ആത്മേവ, താല്പര്യം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്നതല്ല, നിന്നെക്കുറിച്ചാണ് പറയുന്നത്. അത് സർവം എന്ന് പറഞ്ഞാലും നീ തന്നെ ചിന്മാത്രം എന്ന് പറഞ്ഞാൽ നീ തന്നെ. അവിടെ അസിദ്ധമായ മറ്റെന്തോ ഒന്ന് അങ്ങനെ ധരിക്കരുത് എന്നാണ്. ബ്രഹ്മാന്വേഷണം, ഈശ്വര അന്വേഷണം എന്നൊക്കെ പറയുന്നത് തുടങ്ങുന്ന അങ്ങനെ അന്യമായ എന്തോ അതിനെ അന്വേഷിക്കണം, കണ്ടെത്തണം, സാക്ഷാത്കരിക്കണം, അങ്ങനെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കണം, മുക്തനാകണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹം വെച്ചാൽ തുടങ്ങുന്നു. അതുകൊണ്ട് ആ ആഗ്രഹങ്ങളെ, സങ്കല്പങ്ങളെയൊക്കെ അംഗീകരിക്കത്തക്ക രീതിയിൽ ചിലയിടത്തൊക്കെ പറയും. പരമാർത്ഥം അതല്ല. എന്താണ് ബ്രഹ്മാത്മൈവ ഇത്യതോ വക്തിശ്രുതി, ശ്രുതി പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. ഈ പറയുന്ന മുഴുവൻ ശ്രോതാവിനെ കുറിച്ചാണ്. അത് ഉപനിഷത്ത് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നുള്ളൂ. വേറെ ഏത് ശാസ്ത്രത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ശാസ്ത്രമൊക്കെ നമ്മളെ ബോധിപ്പിക്കുന്ന എന്താണോ, നീ പ്രപഞ്ചത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് ബോധിപ്പിക്കുന്നു, നീ എന്ന് നേരിട്ട് ആ തത്വത്തെ ബോധിപ്പിക്കുന്നത് ശ്രുതി മാത്രം. ഐകാത്മ്യസിദ്ധയെ, തന്റെ സങ്കല്പത്തിലുള്ള ബ്രഹ്മം അതാണ് ഉള്ളത്. തന്റെ സങ്കല്പത്തിലുള്ള ബ്രഹ്മത്തെയാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അത് സങ്കല്പത്തിലുള്ള കാര്യമല്ല, താൻ തന്നെയാണ്. അതിനെയാണ് ഇവിടെ മുമ്പ് പറഞ്ഞത്, ഭാഷകാരൻ ദുഷ്ട ശ്രോത മന്ദ വിജ്ഞാത ബോദ്ധ എന്നെല്ലാം പറഞ്ഞു. സർവാത്മന സർവം അനുഭവതീതി സർവ അനുഭവ. സർവാത്മന സർവം അനുഭവതി, സർവസ്വരൂപത്തിൽ സർവത്തെയും അനുഭവിക്കുന്നു. അല്ല, ആരാ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയും. അപ്പോ താനായിരിക്കുന്ന അധിഷ്ഠാവ്, താനായിരിക്കുന്ന ശ്രോതാവ്, താനായിരിക്കുന്ന മന്ദാവ്, താനായിരിക്കുന്ന ബോധാവ്, താനായിരിക്കുന്ന വിജ്ഞാതാവ്, അങ്ങനെ ഇരുന്നുകൊണ്ട് സർവത്തെയും ഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ സർവജ്ഞനാണ്. അവ സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് സർവാത്മന സർവം അനുഭവതീതി സർവാനുഭവ, സർവാനുഭവ എന്ന് പറയും, സർവത്തെ അനുഭവിക്കുന്നത് കൊണ്ട്. അപ്പോൾ അത് തത്വബോധം. ആ തത്വബോധം ശ്രോതാവിനുണ്ടാകുന്നു. എങ്ങനെയുള്ള ശ്രോതാവ്? അഹം എന്നുള്ള ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ശ്രോതാവ്. എപ്പോ ഉണ്ടാകുന്നു? എപ്പോഴാണോ ഈ ശ്രോതാവ് അഹംബുദ്ധിയോടുകൂടിയിരിക്കുന്നത്, അത് പകലോ രാത്രിയോ എന്നുള്ള ഭേദത്തിലല്ല, ഏതൊരു ജാഗ്രതത്തിലാണോ. ആ ബോധത്തിലിരുന്നുകൊണ്ട്, അഹംബുദ്ധിയോടുകൂടി ഇരുന്നുകൊണ്ട് തന്നെ ആ ദ്രഷ്ടാവ് അല്ലെങ്കിൽ ശ്രോതാവ് തന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു എന്നതാണ് എന്നുള്ള ബോധം. സ്വബോധ അതാണാത്മജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാവരും പരാതി പറയും, ഇത് കേട്ടാലും ആത്മജ്ഞാനം ഉണ്ടാകുന്നില്ല എന്ന്. അതുണ്ടാകുന്നില്ല എന്നാണ്, കേട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ ആത്മജ്ഞാനം ഉണ്ടാകുന്നു എന്നാ പറയും. അതിനി എപ്പോഴാ ഉണ്ടാകുന്നത്, എന്നാ ഉണ്ടാകുന്നു? പറഞ്ഞത് കേട്ടോ? ആര് പറഞ്ഞത്? ശ്രുതി ബോധിപ്പിച്ചു. എന്ന് വെച്ചാൽ അത് ഗ്രഹിച്ചോ എന്നുള്ളതാണ്. അത് ഗ്രഹിച്ചു. ആ ഗ്രഹണമാണ് ആത്മബോധം എന്ന് പറയുന്നത്. അല്ല, ആഗ്രഹിച്ചിട്ട് രണ്ടാമതെന്ന ഉണ്ടാവുന്ന ഒന്നല്ല ഇത്. ആത്മബോധം എന്ന് പറയുന്നു. ശ്രുതി എന്ത് ഗ്രഹിപ്പിക്കുന്നു അത് ഗ്രഹിക്കുന്നതാണ് ആത്മബോധം. പിന്നെ എന്താ ആത്മബോധം ഉണ്ടായില്ല എന്ന് തോന്നുന്നത്? അത് ആത്മബോധം എന്ന് പറയുന്നത് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ആത്മബോധത്തെ സംബന്ധിച്ചുള്ള ഭാവനകളുണ്ട്, കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾക്ക് ഭാവനകൾക്കനുസരിച്ചുള്ള സംഭവിക്കില്ല, സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? ആകാശ കുസുമത്തെ ഭാവന ചെയ്താതെ സംഭവിക്കും, അതൊരിക്കലും സംഭവിക്കത്തില്ലല്ലോ. ശ്രുതി എന്താണോ ബോധിപ്പിക്കുന്നത്, ശ്രോതാവിന് ആ ബോധമേ ഉണ്ടാകത്തുള്ളൂ. അതിനെ പിന്നെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ശ്രമത്തിന്റെ ആവശ്യമില്ല, അതിനെ പിന്നെ ഒരു തിരിച്ചറിയലിന്റെ ആവശ്യമില്ല. ഇത് നേരിട്ട് അബോധിപ്പിക്കുന്നു, നീ ഇന്നതാണോ എന്ന് അബോധിപ്പിക്കുന്നു. ശരിയെന്നാ സമ്മതിക്കാം, അങ്ങനെ ഒരു ബോധമുണ്ടായി വേണ്ടി വന്നാ സമ്മതിക്കാം. പക്ഷെ അങ്ങനെ ഒരു ബോധമുണ്ടായിട്ട് പിന്നെ ബാക്കി ബോധങ്ങളൊക്കെ എന്താ പോകാത്തത്? വേറെ ഒരുപാട് ബോധങ്ങളുണ്ടല്ലോ. പറയുന്ന സർവാനുഭവം, ശ്രുതി പറയുന്ന എന്താണ്? ആത്മബോധം എന്ന് പറയുന്ന ഒരു ബോധം, പിന്നെ വേറെ പല ബോധം എന്ന് പറയുന്ന പല ബോധങ്ങൾ, അങ്ങനെയല്ല സർവം എന്നാ പറഞ്ഞിരിക്കുന്നു. സർവം എന്താ? സ്വസ്വരൂപം. അവിടെ ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞു, സർവം എന്ന് പറയുന്നത് പുറത്തേക്കാണ്. അപ്പൊ പ്രത്യേക ബോധം എന്ന് പറയുന്നത് എന്താ? ആ സർവബോധം, അത് പ്രത്യേക ബോധം തന്നെ. അല്ല, രണ്ട് ബോധത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. പിന്നെ രണ്ടാമത് ഒരു ബോധം അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത് അന്തരമില്ല, ബാഹ്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അവിടെ രണ്ട് ബോധത്തെ കുറിച്ച് പരാതി പറയുന്നു? ഒരു ബോധം വരുമ്പം മറ്റൊരു ബോധം വഴിമാറിക്കൊടുക്കും എന്നൊക്കെ ഉള്ള കൽപ്പനകളാണോ? പുതിയതൊന്നു വരും, അപ്പൊ പഴയതും മാറിപ്പോകും. അതിനൊക്കെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒറ്റ ശബ്ദം പ്രയോഗിക്കുന്നത്, സർവം. സർവം എന്ന് പറയുന്ന ആ ശബ്ദം പരമാത്മവാചകമാണ്. അത് പറഞ്ഞു ബ്രഹ്മവാചകമാണ്. അവനെ ഒന്ന് മാറിപ്പോവാനും വേറെ ഒന്ന് വരാനും ഒന്നുമില്ല. ഒന്നേ ബോധിപ്പിക്കുന്നുള്ളൂ, എന്താണ്? നീ അതാണ്, സർവം അതാണ്. ഈ ബോധത്തിൽ ന്യൂനമായിട്ടോ കൂടുതലായിട്ടോ ഒന്നും വരാനില്ല. സർവബുദ്ധി ഉള്ളതുകൊണ്ട്, എന്നുവെച്ചാൽ നാനാത്വ ബുദ്ധി ഉള്ളതുകൊണ്ട് ബ്രഹ്മം എന്നുള്ളതിന് പേരെ സർവം എന്ന് പറയുന്ന ഒരു ശബ്ദം ഉപയോഗിച്ചതാണ്. എന്താ അത്? താൻ തന്നെയാണ് എന്ന് ആത്മനിഷ്ഠമായി അതിനെ ബോധിപ്പിക്കുന്നു. സർവാത്മന സർവം അനുഭവതീതി സർവാനുഭവരിത്യേത് അനുശാസനം. ആരുടെ? സർവവേദാന്ത ഉപദേശ, ഇത് പുരുഷത്തിന്റെ ഉപദേശമാണ്. യേഷ സർവവേദാന്താന ഉപസംഹൃത അർത്ഥ. സർവശാസ്ത്ര താല്പര്യത്തെ ഇവിടെ സൂക്ഷ്മമായി വ്യക്തമാക്കി ഉപസംഹരിച്ചിരിക്കുന്നു എന്നർത്ഥം. ഏതദമൃതം അഭയം, ഇതാണ് അമൃതം അഭയം എന്നെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. ഇവിടെ ഇത്ര പറഞ്ഞുള്ളൂ, ബ്രഹ്മ സർവാനുഭൂരിത്യ അനുശാസനം പരിസമാപ്തസ്യ ശാസ്ത്രാർത്ഥ. ശാസ്ത്രാർത്ഥം പരിസമാപ്തമായി. എന്നുവെച്ചാൽ ശാസ്ത്രത്തിൽ താല്പര്യം എന്താണ് എന്നുള്ളതിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതി ഉക്ത പരാമർശോ വേദാജ്ഞാച അനുശാസനം. ഇതി അനുശാസനം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്മരിച്ചുകൊണ്ട് പറയണം. ഇതി എന്നിങ്ങനെ ഉക്ത പരാമർശമാണ് ആ ശബ്ദം. വേദാജ്ഞ ആണ് അനുശാസനം. വേദം ആജ്ഞാപിക്കുന്നു. ആജ്ഞാപിക്കുക എന്ന് വെച്ചാൽ ശക്തമായി ഇവന്റെ ഉള്ളിൽ പതിയത്തക്ക രീതിയിൽ, ശ്രോതാവിന്റെ ഉള്ളിൽ തെളിക്കത്തക്ക രീതിയിൽ അത് പറയുന്നു. കർത്തവ്യമേതദ് വിജ്ഞാനം ഇത് വേദാനുശാസനം. ഈ ഒരു ബോധമാണ് ഉണ്ടാവേണ്ടത്. ഇതാണ് ചെയ്യേണ്ടത്. അല്ല, ഇത് ആരെങ്കിലും ഒരു ആചാര്യനോ ഏതെങ്കിലും ഒരു ഗുരുവോ പറയുന്നൊന്നുമല്ല, വേദം തന്നെ പറയുന്നു. ഇത് കർത്തവ്യമാണ്, ശ്രോതാവിന്റെ കർത്തവ്യമാണ്. കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രുതി പറയുന്നു ഇതാണ് തത്വം, അതിനെ ബോധിക്കുക. വേറെ കർത്തവ്യമൊന്നുമല്ല. ശ്രുതി ഒന്ന് ഉപദേശിക്കുന്നു, അത് കേൾക്കുന്നു, അത് കഴിഞ്ഞ് രണ്ടാമതൊരു കർത്തവ്യം അവിടെ അവശേഷിക്കുന്നില്ല. അസ്യ അതിലങ്കനെ ദോഷ, അതാണ്. ഇത് ബോധിച്ചില്ലെങ്കിൽ ദോഷമാണ്. എന്തെങ്കിലും ആത്മീയ സർക്കസുകളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ ദോഷമാണ്, ദോഷമുണ്ട്. അതാണ് ഇതിന്റെ അതിലംഘനം എന്ന് പറയുന്നത്. ഇത് പറയുന്നത് ബോധിക്കുക. സംസാര അനർത്ഥ സംഗതി, സംസാര അനർത്ഥ പ്രാപ്തിയാണ് അതിന്റെ ഫലം. ആത്മീയ അനർത്ഥങ്ങളെ പ്രാപിക്കുക എന്നർത്ഥം. സാധാരണ ആൾക്കാരെല്ലാം ധരിക്കുന്നത് ലൗകിക അനർത്ഥം എന്നാണ്. ലൗകിക അനർത്ഥത്തെക്കാൾ വലുതാണ് ആത്മീയ അനർത്ഥം. അത് സംഭവിക്കും. കുറവതശ മഹാൻ ലാഭം. ശരി, പറയുന്നത് കേട്ടുകഴിഞ്ഞാലോ, ശ്രുതി പറയുന്നത് ഗ്രഹിച്ചു കഴിഞ്ഞാലോ നടത്തും. ശ്രുതിയുടെ ആജ്ഞ ഗ്രഹിച്ചു കഴിഞ്ഞാലോ മഹാൻ ലാഭ, വലിയ ലാഭമാണ്. ലോട്ടറി അടിച്ചതുപോലെയാണ് നടത്തും. വലിയ ലാഭം എന്താ അത്? ആത്മന കൃതകൃത്യത. വേറെ ഇവിടെ ലാഭമൊന്നുമില്ല. ലാഭം എന്ന് പറയുമ്പോൾ എന്തോ ഇങ്ങോട്ട് വന്നു ചേരും എന്നാണ്. ചില പറയുന്നു ടൺ കിൻഡൽ കണക്കിന് ആത്മജ്ഞാനമുണ്ടെന്നാണ് പറയുന്നത്. ഒന്നുമില്ല, കൃതകൃത്യത അത്രയേ ഉള്ളൂ. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു, ഇതാണ് കൃതകൃത്യത. അത് അറിയേണ്ട രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇതാണ് അറിയേണ്ടിയിരുന്നത്, അത് അറിഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം വേറെ ഒരു ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇവിടെ. എന്താണ് അനർത്ഥ നിവൃത്തി, ആനന്ദപ്രാപ്തി എന്നെല്ലാം പറയുന്നിടത്തൊക്കെ ഇത് തന്നെയാണ്. ഇതിന് പിന്നെ പലതരത്തിലൊക്കെ വർണ്ണിക്കുന്നു. ഇത് നേരായ ഭാഷയെ വർണ്ണിച്ചിരിക്കുന്നു. മറ്റ് കൃത്യമായ ഭാഷയിലൊക്കെ ഒരുപാട് വർണ്ണനകൾ. ആകാശത്ത് നിന്ന് പെരുമഴ പെയ്യുന്നത് പോലെ ഒരു ആനന്ദം വരും, അതിനങ്ങോട്ട് കുളിക്കും, എന്നിട്ട് അതങ്ങനെ ഒഴുകി താഴോട്ട് പോകും. സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ്. ഓരോരുത്തർ തട്ടിവിടുന്നു, കേൾക്കുന്നതും വായും പൊളിച്ചിരിക്കും, എന്നായി വരുന്നതെന്ന് പറഞ്ഞു. വെറും വെടി ഇങ്ങനെ പറയുന്നതിൻ്റെയൊക്കെ താല്പര്യം ഇതാണ്. താല്പര്യം മനസ്സിലാക്കാതെയാണ് പറയുന്നത്. കൃതകൃത്യത, അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞെന്ന് വരുമ്പോൾ വരുന്ന മനഃശാന്തി. പിന്നെ ഈ ലൗകികത്തിൻ്റെ പുറകെ ഓടത്തില്ല, ആത്മീയത്തിൻ്റെ പുറകെ ഓടത്തില്ല. സമദൂരം, പുതിയ സിദ്ധാന്തം, അതാണ് കൃതകൃത്യത എന്ന് പറയുന്നത്. ആത്മനക്കൃതകൃത്യ, അതാണ് ഇവിടെ മഹാൻ ലാഭ എന്ന് പറയുന്നത്, മഹത്തായ ലാഭം. അതാണ് ഇവിടെ പറഞ്ഞത്. ശാസ്ത്ര താല്പര്യം എന്താണെന്നുള്ള ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പരിസമാപ്ത ശാസ്ത്രാർത്ഥ, ശാസ്ത്ര താല്പര്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ശിഷ്യത്തെ ഓം നിശാന്തി ശാന്തി.